പുനഃസംഗ്രഭാഷാധ്യായം പത്ത് സൂത്രം 40 തദ്ഭൂതസ്യതദ്ഭാവോ ജൈമിനേരപി നിയമ അതദ്രൂപഭാവിഭ്യ. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരൂഢപതിതൻ എന്നെ കുറിച്ചാണ്. ആരൂഢനായി അതിൽ നിന്ന് പതിക്കുന്നവൻ, ആരോഹണം ചെയ്തിട്ട് അവരോഹണം ചെയ്യുന്നു, മുമ്പിലോട്ട് പോയിട്ട് പിറകിലോട്ട് നടക്കുന്നവൻ, അവൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തി. അപ്പോൾ അങ്ങനെ സന്യാസത്തിൽ നിന്ന് ചുതി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അങ്ങനെയുള്ളവൻ അവിടെ വീണ്ടും അവൻ ഇവിടെ അവൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനത്തിന് ഹേതുവാകുമോ എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് അതില്ല എന്നാണ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചു വരുന്നതിന് പ്രമാണമില്ല. അവരോഹരൂപാണി വച്ചാംസി എന്ന പോലെ ശ്രുതി സ്മൃതി പ്രമാണമില്ല ഒന്നും. രണ്ടാമത് പറഞ്ഞ എന്താണ്? ഒന്ന് പ്രമാണമില്ല, മറ്റൊന്ന് ശിഷ്ടാചാരമില്ല. ഇത് രണ്ടുമില്ല. പിന്നെ മറ്റൊന്നുള്ളത് മുമ്പ് പറഞ്ഞു, സർവാപേക്ഷ ചൈജ്ഞാതിശ്രുതേഹി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിത്തശുദ്ധിക്ക് ആശ്രമധർമ്മ കാരണമാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് വീണ്ടും ആശ്രമകർമ്മങ്ങൾ ചെയ്യും. അങ്ങനെയും പറയാനുണ്ടോ? ഒരാൾ സന്യാസാശ്രമത്തിലേക്ക് പോയി, അയാൾക്ക് അതിന് നിൽക്കാൻ പറ്റിയില്ല, അപ്പോൾ അയാൾ തിരിച്ചു വന്നു, വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിച്ചു, അപ്പോൾ അയാൾ വീണ്ടും പഴയതുപോലെയൊക്കെ ജീവിക്കുന്നു. അപ്പോൾ ചോദിച്ചെന്താ, നിങ്ങളെന്താ ഇങ്ങനെ മാറി വന്നത്? അമ്പരണത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ചിത്തശുദ്ധിയില്ല എന്ന്. അതുകൊണ്ട് കുറച്ചുകൂടി ചിത്തശുദ്ധിയായിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു വന്നതാണ് എന്ന് പറയാനും പറ്റില്ല. എന്തുകൊണ്ട്? അതും പറഞ്ഞു. അങ്ങനൊരു സമാധാനവും പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു, അങ്ങനെയും പറയാമല്ലോ. ചിത്തശുദ്ധി കുറവായതുകൊണ്ട് തിരിച്ചു വന്നു, ഞാനിപ്പോൾ പഴയതുപോലെയായി, വീണ്ടും എല്ലാം ചെയ്യുകയാണ് ചിത്തശുദ്ധിക്ക് വേണ്ടി എന്ന് പറയാനും പാടില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുതന്നെ, തിരിച്ചു വന്ന് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതും പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് വീണ്ടും ചിത്തശുദ്ധി ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് ഞാൻ ഇന്നും അത് പറഞ്ഞാണ് തുടക്കത്തിൽ. യുദ്ധപൂർവകർമ്മസു അനുഷ്ഠാന ചികീർഷയാ പ്രത്യാരോഹണവിധി തദസത്. തിരിച്ചു വന്നത് വീണ്ടും പഴയ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതും അസംബന്ധമാണ്. അങ്ങനെ ചെയ്തിട്ടും അതുകൊണ്ട് ചിത്തശുദ്ധിയൊന്നും ഉണ്ടാകത്തില്ല. അതിനാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, യോഹി എം പ്രതി വിധിയതെ സർമ്മോ നദുയോ ഏന സ്വനുഷ്ഠാതി ശക്തി ചോദനാലക്ഷണത്വധർമ്മസ്യ. ഇത് ഭാഷ്യകാരന്റെ ഏറ്റവും മുഖ്യമായൊരു സിദ്ധാന്തമാണ്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നല്ലവണ്ണം എന്നുള്ളതല്ല ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടത്. എന്ത് വിധിച്ചിരിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടത് ധർമ്മത്തെ നിശ്ചയിച്ചിരിക്കുന്ന വിധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് അതിൻ്റെ വ്യാഖ്യാനമാണ്. ചെയ്യാൻ സ്വധർമ്മഗുണ പരധർമ്മസ്വനിഷ്ഠിത എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ വരുന്ന ദോഷത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എങ്ങനെ ദോഷത്തെ പരിഹരിക്കാമെന്ന് പറഞ്ഞില്ല. ദോഷം എന്താ പറഞ്ഞത്? ദോഷം പറഞ്ഞു പരധർമ്മം സുഅനുഷ്ഠിതമാകും. അതെ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്. ജന്മം കൊണ്ടാണെങ്കിൽ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? ഒരാൾക്ക് ജന്മം കൊണ്ടെന്ന് വെച്ചാൽ ജാതി. ജാതിക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ന ചെയ്യണം. മറ്റ് ജാതിക്കാരൻ്റെ കർമ്മം നിനക്ക് എത്ര നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റിയാൽ അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? നിനക്കത് വിധിച്ചിട്ടില്ല എന്ന് ഭാഷകാരനും പറയുന്നു. യോ എം പ്രതി വിധിയത്, ആർക്ക് എന്ത് വിധിച്ചിരിക്കുന്നു അതേ അവൻ ചെയ്യാൻ പാടും. അപ്പോ വിധി എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് സർവത്ര വിധിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിയമം സ്വീകരിക്കുന്നു. അതായത് ശാസ്ത്ര വിചാരത്തിലാണ് പറയുന്നത്. ഒന്ന് വിധിക്കണമെങ്കിൽ അവിടെ ഉദ്ദേശ്യം നേരത്തെ തന്നെ സിദ്ധമായിരിക്കണം. ഉദ്ദേശ്യം ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ വിധിക്കുന്നത് അത് നേരത്തെ സിദ്ധമായാലേ വിധിക്കാൻ പറ്റൂ. ഉദാഹരണം പറഞ്ഞാൽ വ്യാകരണത്തിൽ ചർച്ച ചെയ്യുന്നതാണ് അതേം ഗുണ. അത്തിനും മേങ്ങനും എന്ത് ചെയ്യുന്നു? ഗുണസംജ്ഞ വിധിക്കുന്നു. ഗുണസംജ്ഞ വിധിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അത്തും മേങ്ങ. ഈ നിയമം എടുക്കുന്നത് എവിടെ നിന്നാണ്? മീമാംസ വിധിശാസ്ത്രത്തിൽ നിന്നാണ്. ആദ്യം ഉദ്ദേശ്യത്തെ കാണിച്ചിട്ടേ വിധേയം. ഉദ്ദേശ്യം അനുദ്ദേശ്യ വിധേയം അനുദ്വീര ഈ മീമാംസയാശാസ്ത്രമാണ്. അപ്പോൾ ഒന്ന് വിധിക്കുകയാണെങ്കിൽ ആർക്കാണോ വിധിക്കുന്നത് അവൻ നേരത്തെ ഉണ്ടായിരിക്കണം, എന്നാലും വിധിക്കാൻ പറ്റും. ഇത് മാറ്റാൻ കഴിയാത്ത ഒരു നിയമമാണ്. അതിനെന്തെങ്കിലും മാറ്റം വിധിശാസ്ത്രത്തിൽ അംഗീകരിച്ചിട്ടില്ല. വിധി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരാൾക്കൊരു കർമ്മം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ നേരത്തെ അവിടെ ഉണ്ടായിരിക്കണം ആ വിധിയെ സ്വീകരിക്കാൻ. ലോകത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ തന്നെ തൂക്കി കൊല്ലാൻ വിധിച്ചെന്ന് പറഞ്ഞു അവന് വേണ്ട ഇല്ലാത്തവനെ കൊല്ലാൻ പറ്റൂ? പറ്റത്തില്ലല്ലോ. അപ്പോൾ വിധേ ഉദ്ദേശ്യം അവിടെ ഉണ്ടായാൽ മാത്രമേ എന്തൊരു വിധേയം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഒരുവന് ധർമ്മത്തെ വിധിച്ചു. വിധിക്കണമെങ്കിൽ അവൻ ആദ്യം സിദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെന്ന് ചെയ്യണം, ക്ഷത്രിയനെന്ന് ചെയ്യണം, വൈശ്യന് ഇങ്ങനെ ചെയ്യണം, ശൂദ്രന് ചെയ്യണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വിധിക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം നേരത്തെ വേണം എന്ന് വെച്ചാൽ അത് നേരത്തെ നിർണയിക്കപ്പെടണം എന്നർത്ഥം. അപ്പം ശൂദ്രൻ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണമെന്ന് വിധിക്കണമെങ്കിൽ ശൂദ്രൻ ആരാണെന്ന് നേരത്തെ നിർണയിക്കണം. എന്നാലേ ശൂദ്രന് കർമ്മത്തെ വിധിക്കാൻ എന്തെങ്കിലും ഒരു വിധി പ്രാവർത്തികമാകും. ബ്രാഹ്മണൻ ആരാണെന്ന് തീരുമാനിച്ചാലേ അവനൊരു വിധി സാധ്യമാകും. ഇതാണ് സാമാന്യമായ നിയമം. വിധിയുടെ ഒരു പ്രത്യേകത അതാണ്. അങ്ങനെ വരുമ്പം എന്തുവരുന്നു, ആദ്യം തീരുമാനിക്കണം ആരാണ് ശൂദ്രൻ ആരാണ് ബ്രാഹ്മണൻ, പിന്നെ അവന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ രണ്ടാമതെ തീരുമാനിക്കാൻ പറ്റൂ. നിയമം മാറ്റാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇതിൽ വരുന്ന ദോഷത്തെയാണ് ഞാൻ വിശദീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ ഇന്നാരിന്നാരൊക്കെ ഇന്ന ജാതിപ്പെട്ടവരാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന ഏത് ജാതി എന്ത് കർമ്മം ചെയ്യണമെന്ന് വിധിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹിയം പ്രതി വിധിയേതി. അതങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വധർമ്മവും പരധർമ്മവും നിശ്ചയിക്കുന്നിടത്ത് ബുദ്ധിമുട്ട് വരും. ഇത് സ്വീകരിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ആദ്യം ആരാണ് ബ്രാഹ്മണനെന്ന് തീരുമാനിച്ചു. കാരണം ബ്രാഹ്മണന് വേണ്ടിയിട്ടാണ് വിധിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്വധർമ്മം എന്താണ്, അവനെ വിധിച്ചിരിക്കുന്നവൻ ചെയ്യുക, പ്രശ്നം തീർന്നു, ആർക്കും ബുദ്ധിമുട്ടില്ല. ശൂദ്രൻ ആരാണെന്ന് നേരത്തെ തീരുമാനിച്ചു, അവന് വിധിച്ചിരിക്കുന്നവൻ ചെയ്യുക, യാതൊരു വൈഷമ്യവും. പിന്നെ അവന് വിധിച്ച കാര്യങ്ങൾ അവനെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അത് അവന് ചെയ്യാം, ചെയ്യാതിരിക്കാം, നല്ലവണ്ണം ചെയ്യാം, മോശമായി ചെയ്യാം, എന്ത് വേണം ചെയ്യാം. അതനുസരിച്ച് അവന് ഗുണദോഷങ്ങൾ, പാപപുണ്യങ്ങൾ. ചെയ്യാതിരുന്ന പ്രത്യവായം വരും. നല്ലവണ്ണം ചെയ്തു കഴിഞ്ഞാൽ പുണ്യം ഉണ്ടാകും, മോശമായി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളിൽ അവന് അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടത്തില്ല. ഇങ്ങനെയുള്ള തകരാറുകളെല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, സ്വധർമ്മം എന്നുള്ള കാര്യങ്ങൾ അവന് തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ശാസ്ത്രം വിധിച്ചിരിക്കുന്നു, നീ ഇന്ന് ചെയ്യുക, ഓരോരോ ജാതികളുടെയും കർമ്മത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഓരോരോ ജാതിക്കും ഓരോ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, അത് ചെയ്യുന്നു എന്നാണ്. മറിച്ച് പറയുന്നു, ഈ വിധിച്ചിരിക്കുന്നതൊക്കെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ, ഗുണം വിധികളെല്ലാം ഗുണത്തിനനുസരിച്ചിട്ടാണ്, ഗുണത്തിനനുസരിച്ച് കർമ്മം. അതാണ് ഗുണകർമ്മങ്ങളെന്ന് പൊതുവായി ചേർത്ത് പറയുന്നത് വർണ്ണാശ്രമങ്ങളെന്ന് പറയുന്ന പോലെയാണ്. വർണ്ണവും ആശ്രമവും രണ്ടാണ്. എന്നാലും നമ്മൾ എന്ത് പറയും, വർണ്ണാശ്രമം എന്ന് ചേർത്ത് പറയും. അതുപോലെ ഗുണകർമ്മങ്ങൾ രണ്ടും രണ്ടാണ്. എന്നാലും ഒരൊഴുക്കം വട്ടിപ്പറയും, എന്താണ് ഗുണകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മം, ഗുണത്തിനനുസരിക്കാത്ത കർമ്മം. അപ്പോൾ ഗുണത്തിനനുസരിച്ചാണ് ഒരുവൻ കർമ്മം ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ഗുണത്തിന് യോജിക്കുന്ന കർമ്മം ആയിരിക്കും അവൻ്റെ സ്വധർമ്മം. ഗുണത്തിന് യോജിക്കാത്ത സ്വധർമ്മം ആകത്തില്ല. അപ്പോൾ അവിടെ ജാതി നോക്കിയിട്ടല്ല, ഗുണം നോക്കിയിട്ടാണ് കർമ്മത്തെ വിധിച്ചിരിക്കുന്നത്. വിധി ഗുണത്തിനനുസരിച്ചെന്ന് വരും. അങ്ങനെ വരുമ്പോൾ സ്വധർമ്മം എന്ന് പറയുന്നത് എന്താ, തൻ്റെ ഗുണത്തിന് യോജിക്കുന്ന തൻ്റെ ധർമ്മം, അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ഗുണത്തിന് യോജിക്കാത്ത ഒരിക്കലും സ്വധർമ്മമാകത്തില്ല. ഗുണത്തിന് യോജിച്ച ഒരു കർമ്മം ആണ് ഒരുവൻ ചെയ്യുന്നതെങ്കിൽ അതവന് ഫിറ്റായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഗുണത്തിനനുസരിച്ച് ഒരു കർമ്മമേ അവന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സ്വനിഷ്ഠിതമാകുന്നത് എന്താണ്? അവന്റെ ഗുണത്തിന് യോജിക്കുന്ന കർമ്മമായി. അതേ പറ്റും. അപ്പൊ അത് സ്വധർമ്മം നിശ്ചയിക്കാൻ അങ്ങനെ നിശ്ചയിക്കുന്നു, ഗുണത്തിനനുസരിച്ച് കർമ്മം. കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ഞാൻ വീണ്ടും പറയണം. കാരണം പലർക്കും എന്താ പറഞ്ഞതെന്ന് തന്നെ മനസ്സിലായി. നിങ്ങളും കൂടി ചിന്തിച്ചുകൊണ്ട് മനസ്സിലാവും, എല്ലാവർക്കും അല്ല പലർക്കും. അത് ഇന്ന് പറഞ്ഞാലും മനസ്സിലാവണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ശരി, മനസ്സിലാകാത്തവരെ വേണ്ട പോട്ടെ എന്ന് വിടാനും പറ്റത്തില്ല. കാരണം മനസ്സിലാകാത്തവർക്കും അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായില്ലെങ്കിൽ അഭിപ്രായം പറയും. അത് ശരിയല്ല, അത് ശരിയാണ്, അത് രണ്ടും പറയും. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുകയാണ്. വീണ്ടും പറയും, നമുക്കൊരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ചിന്തിക്കണമെന്നുകൂടി ഇല്ല, കേട്ടറിഞ്ഞ ഒരു അഭിപ്രായം അങ്ങ് വിടാം. ഒരാളൊരു സംസ്കൃതത്തിൽ കവിത എഴുതി. കഥയല്ല ഇത്, എൻ്റെ കപോല കൽപ്പിതമൊന്നുമില്ല, ചരിത്രമാണ്. ഒരു കവിത എഴുതിയിട്ട് ഒരു ആളിനെ വായിച്ചു ജപിച്ചു. അത് സാറിന് ഇങ്ങനെ കവിതയൊക്കെ എഴുതിയിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിവുള്ളവരെ മുമ്പിൽ കൊണ്ടുപോയി വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ സമ്മതം വാങ്ങുക എന്ന് പറയുന്നു ഒരു രീതിയാണല്ലോ. അപ്പോൾ അതൊരു മഹാത്മാവിൻ്റെ മുമ്പിലാണ് ഇത് വായിച്ച് കേൾപ്പിച്ച്. അപ്പോൾ കവിതയെല്ലാം വായിച്ച് കേട്ടിട്ട് ഇദ്ദേഹം കണ്ണടച്ചിരുന്നു, അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ കുറേ വാലുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരാള്, ഇദ്ദേഹം ഒന്നും പറയുന്നില്ല, ഇദ്ദേഹം കേട്ടിട്ട് കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് എന്നാ ഒരു അഭിപ്രായം പറയാം. അതുകൊണ്ട് കേട്ടിരുന്ന ആളുടനെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്താണ്? തരക്കേടില്ല, പക്ഷേ കുറച്ചുകൂടി തെളിയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കണ്ടടിച്ചിരുന്ന ആൾ പെട്ടെന്ന് കണ്ണു തുറന്ന് ഇദ്ദേഹത്തിനെ നോക്കി, അഭിപ്രായം പറഞ്ഞ ആളിനൊന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, കവിത എഴുതാനാണോ അതേ അഭിപ്രായം പറയാനാണോ? ഇത് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഇത് മനസ്സിലായ എല്ലാം മനസ്സിലായി. ചരിത്രമാണ്, കഥയല്ല. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു കവിത കേട്ടിട്ട്? കാരണം അദ്ദേഹം കണ്ണടച്ചിട്ട് ആ കവിതയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് മനസ്സിന് നിരൂപണം ചെയ്യായിരുന്നു ഒരഭിപ്രായം പറയുന്നതിന് മുമ്പ്. കാരണം എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ബോധമുണ്ട്, വിവരമുണ്ട്. അതുകൊണ്ടാണ് കണ്ണടച്ച് അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഒന്നും പറയാതിരുന്നു. പക്ഷെ ഈ കേട്ടവന് ഈ വിവരമില്ല, അവൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഒരു അഭിപ്രായം പറഞ്ഞേക്കാം. അപ്പൊ അതുപോലെയാണ് ഈ അഭിപ്രായം പറയുന്നവരുടെ സ്ഥിതി. ചിന്തിക്കുകയൊന്നും വേണ്ട, മനസ്സിലാക്കുകയും വേണ്ട അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ വിശദീകരിക്കുന്നത്. മനസ്സിലാക്കിയിട്ട് പറയട്ടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പേരിലുള്ള ആക്ഷേപം അതാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്ന് വന്നു കഴിഞ്ഞാൽ സ്വധർമ്മം ഗുണത്തിനനുസരിച്ചാണ്. ഗുണത്തിനനുസരിച്ച് വരുന്ന സ്വധർമ്മം എന്തായാലും അതായത് അനുഷ്ഠിക്കാൻ പറ്റും. അയാൾക്ക് അതേ അനുഷ്ഠിക്കാൻ കഴിയും, മറ്റൊന്നും അനുഷ്ഠിക്കാൻ കഴിയില്ല. അപ്പോൾ തൻ്റെ ധർമ്മം തൻ്റെ ഗുണത്തിനനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അത് അയാൾക്ക് സ്വനിശ്ചിതമാണ്, നല്ലോണം അനുഷ്ഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല, അത് അയാളുടെ പ്രകൃതിക്ക് ചേർന്നതല്ല. സ്വനിഷ്ഠിതം ആകുന്ന അവിടെയാണ്. അപ്പോൾ സ്വധർമ്മം എപ്പോഴും എന്തായിരിക്കും? സ്വനിഷ്ഠിതം. പരധർമ്മമാണെങ്കിലോ തൻ്റെ ഗുണത്തിന് ചേരാത്തതാണോ? അതങ്ങനെ സ്വനിഷ്ഠിതമാകും, ആകത്തില്ല. അപ്പോൾ നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മം എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സ്വധർമ്മത്തെ തീരുമാനിക്കണമെന്ന് പറയുന്നിടത്ത് എങ്ങനെ യോജിപ്പിക്കും? ഇതാണ് ഞാൻ ചോദിച്ചത്. അത് യോജിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഗീതയിൽ സ്വധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നതും പരധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നതും ജാതിക്കനുസരിച്ചാണെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പിൻബലത്തിൽ ഗീതയെ വിമർശിക്കുന്നവർ പറയുന്നു. ഇതിന് 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്ത് സമാധാനം കണ്ടെത്തി എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം നമ്മൾ ഗീത ചർച്ച ചെയ്തതാണ്, ഇതവിടെ ചർച്ച ചെയ്തിട്ടുമുണ്ട് ഈ കാര്യം. അതാണ് എനിക്കറിയേണ്ടത്. കാരണം ഒരു കാര്യം കിട്ടിയ മറ്റാരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴാണല്ലോ നിങ്ങളതിനെ വിമർശിക്കുന്നത്. സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ ആ ദോഷമുണ്ടല്ലോ. സ്വയം ബോധ്യപ്പെടുക, സ്വയം ചിന്തിച്ച് ബോധ്യപ്പെടുക, അങ്ങനെ ഒരു ശീലം കൂടെ വേണമല്ലോ. അപ്പോൾ സ്വയം ചിന്തിച്ച് എന്തെങ്കിലും സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതെന്നോട് പറയാം. എന്നുവെച്ചാൽ ഇങ്ങനെ പറയുന്ന ഒരു ആരോപണം, ഈ ആരോപണം എന്നൊക്കെ മനസ്സിലായത് അതിൽ എങ്ങനെ യോജിക്കും അല്ലെങ്കിൽ എങ്ങനെ യോജിക്കത്തില്ല, അത് ശരിയാണെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, എങ്ങനെ അത് തെറ്റാവുന്നു? ഗീതയെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് അതിനൊരു സമാധാനം പറയുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ചെന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ പറയുക. അവനവന്റെ ദൃഷ്ടിയിലാണോ ഇത് വിലയിരുത്തുന്നവരുടെ ദൃഷ്ടിയിലാണോ? എങ്ങനെ പരധർമ്മം സ്വനുഷ്ഠിതമാകുന്നു എന്ന് പറയുന്നത് അവനവൻ ഈ ചെയ്യുന്ന ആളുടെ പരധർമ്മം അനുഷ്ഠിച്ചു എന്ന് പറയുന്ന ആളുടെ ദൃഷ്ടിയിലാണോ സ്വനുഷ്ഠിതമാകുന്നത്? അല്ല, അതെപ്പോഴും എങ്ങനെയാണ്? ഇപ്പോ എന്താണ് സ്വധർമ്മം എന്നൊരാൾ തീരുമാനിക്കുന്നു, പിന്നെ അയാൾ അത് അനുഷ്ഠിക്കുന്നു. എന്ന് വെച്ചാൽ കർമ്മത്തിന്റെ കർത്താവ് അയാളാണ്, വിധി അയാൾക്കാണ്, പിന്നെ അതിന്റെ ഫലം അത് അയാൾക്കാണ്. അപ്പം ഇതെല്ലാം സ്വദൃഷ്ടിയിലാണ്. അല്ല, പരദൃഷ്ടിയിൽ ഇതിലെന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പം എന്നെ ഉദ്ദേശിച്ച് വിധിക്കുന്നു. അപ്പോൾ അത് സ്വീകരിക്കുന്ന ഞാൻ, അനുഷ്ഠിക്കുന്ന ഞാൻ, ഫലം അനുഭവിക്കുന്ന ഞാൻ, ഇതിലൊന്നും പരദൃഷ്ടി ഇവിടെ ഉള്ളത്? എല്ലാം ആത്മനിഷ്ഠമാണ് ഇതെല്ലാം. പിന്നെ നമ്മളത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട്, ഒരു വിധിയെ വെച്ചുകൊണ്ട്, ഒരു കർമ്മത്തെ വെച്ചുകൊണ്ട്, അതിൻ്റെ ഫലത്തെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ആത്യന്തികമായി വരേണ്ട അവനവനിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ പരദൃഷ്ടി എന്ന് പറയുന്ന ഒന്നേ ഇല്ല. എന്താണ്? ഗുണങ്ങൾ മാറാമല്ലോ. ഗുണമെന്ന് പറയുന്നത് എപ്പോഴും സ്ഥായിയായി നിൽക്കുന്ന ഒന്നല്ല. ചലഞ്ച ഗുണവൃത്തം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ. അത് സാംഖ്യ സിദ്ധാന്തം പരിണാമിയാണ്. അതും വരാം. സ്വധർമ്മങ്ങളെന്ന് പറയുന്നത് ഗുണങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ ധർമ്മ മനുഷ്യന് അവൻ്റെ ധർമ്മങ്ങൾക്ക് മാറ്റം വരാമെന്ന്, അതിന് ഒന്നുമില്ല, മാറാം. ധർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതെന്താ അത്? അതിപ്പോ ഈ ഗുണങ്ങളനുസരിച്ച് ധർമ്മം തീരുമാനിക്കുമെന്ന് പറയുന്നത് സാമാന്യമായിട്ടാണ് പറയുന്നത്. സാമാന്യമായിട്ട് പറയുന്നു. അപ്പോൾ പറയല്ലോ, ഒരാളിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ അയാൾ സാത്വികനാണ്. അത് ഗുണങ്ങളുടെ സ്വഭാവമാണ്, അയാളുടെ ദോഷമല്ല. ഗുണങ്ങൾക്ക് ഒരു ഗുണത്തിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, മറ്റു ഗുണങ്ങളോടുകൂടി നിൽക്കും. അപ്പോൾ അന്യോന്യ അഭിഭവ അന്യോന്യാശ്ര അഭിഭവ മിഥുന ഇങ്ങനെ പല ഇത് പറയുന്നുണ്ട്, ഗുണങ്ങളുടെ സ്വഭാവം. അപ്പോൾ ഒന്ന് കീഴ്പ്പെട്ട് ഒന്ന് അധികരിച്ചെങ്കിലും മറ്റൊരെണ്ണം കീഴ്പ്പെട്ടേക്കും. എന്നാലും ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നു, സത്യം അധികരിച്ചിരിക്കുന്നു, ചിലർ രജസ് അധികരിച്ചിരിക്കുന്നു, ചിലർ തമസ് അധികരിച്ചിരിക്കുന്നു. അതനുസരിച്ച് ധർമ്മം സ്വീകരിക്കാൻ പറയുമ്പോഴും ഈ ഗുണത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന നിയമങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറയുന്നു. അതിന് അതൊരു തത്വമാണ്. വ്യക്തികളിലെല്ലാം അങ്ങനെ കാണുന്നുണ്ട് ഗുണത്തിൻ്റെ ഏറ്റക്കുറച്ച്. എന്നാലും സാമാന്യ സ്വഭാവം ഉണ്ടല്ലോ, അതനുസരിച്ച് വിധിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റും നിങ്ങളുടെ വാസന എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. ഏതെങ്കിലും ഒരു സമയത്ത് എന്നിൽ എൻ്റെ ഗുണത്തിന് മാറ്റം വരുന്നു, അതനുസരിച്ച് തീരുമാനിക്കൂ. പൊതുവെയുള്ള സ്വഭാവം അനുസരിച്ച് തീരുമാനിക്കൂ. അത് അതിന് അതങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതിന് മാറ്റമൊന്നുമില്ല. ഗുണസ്വഭാവമാണത്, അങ്ങനെ തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ സാത്വികനെന്ന് രാജസ്വനെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് ധർമ്മം തീരുമാനിക്കാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. ധർമ്മം തീരുമാനിക്കാം. ഇവിടെ സാമാന്യ ധർമ്മം അല്ല, ധർമ്മോയം സാർവവർണിക എന്ന് പറഞ്ഞത് ഇവിടെ വരുന്നില്ലല്ലോ. പരധർമ്മവും സ്വധർമ്മവും തമ്മിലുള്ള ഈ ചർച്ച വരുമ്പോ ഈ സമോദമസ്തമശ്ചൈവ എന്ന് പറഞ്ഞ സാർവവർണികമായ ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ദശലക്ഷണമായ ധർമ്മങ്ങൾ. അത് ഇതിലെല്ലാത്തിലും എല്ലാ വർണ്ണങ്ങൾക്കും പൊതുവെ അത് പറ്റില്ലല്ലോ. ശമം ദമം പോലെയുള്ള കാര്യങ്ങൾ അത് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞ എന്താണ് ബ്രഹ്മകർമ്മ. മറ്റൊടുത്ത് ധർമ്മോയം സാർവവർണിക എന്ന് പറയുന്നില്ല. സാർവധർമ്മിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമതമാദികൾ ശീലിക്കുക എന്ന് പറയുന്നത് സാത്വികമുള്ളവനെ പറ്റത്തുള്ളൂ. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും. താമസമായ ഒരുവന് എങ്ങനെ ശമതമങ്ങൾ ശീലിക്കാൻ പറ്റും? സാധിക്കുന്ന കാര്യമില്ല. എല്ലാവർക്കും അനുഷ്ഠിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല ശമതമാദികൾ. അങ്ങനെയാണെങ്കിൽ ലോകം എത്രയോ ഇതായിപ്പോ. അതിന് ഗുണമുള്ളവനെ പറ്റൂ. പിന്നെ സാർവധർമ്മികം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ താമസ പ്രകൃതിയുള്ളവനും രാജസ പ്രകൃതിയുള്ളവനുമൊക്കെ ആത്യന്തികമായി സത്വത്തിലേക്ക് മാറി ഈ ധർമ്മത്തെ സ്വീകരിക്കണം. ഒരിക്കലും അവനത് സംഭവിക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാവരും അത് അവസ്ഥാഭേദം കൊണ്ട് കാലഭേദം കൊണ്ടുമൊക്കെ ഇതിനൊക്കെ എല്ലാവരും അധികാരിയായി തീരും എന്നേ ഉള്ളൂ. വർത്തമാനകാലത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഇതെല്ലാം അനുഷ്ഠിക്കാൻ പറ്റില്ല. അവൻ്റെ പ്രകൃതി അതിനോട് യോജിക്കുന്ന എനിക്ക് പറ്റത്തില്ല. അപ്പോൾ സന്യാസി ശമതമാദികൾ വേണമെന്ന് പറയും. അപ്പോൾ ശമതമാദികൾ സ്വീകരിച്ച് എല്ലാവർക്കും സന്യാസിയാകാൻ പറ്റും. നടക്കുന്ന കാര്യമില്ലല്ലോ. ഇനി ഒരാൾ സന്യാസത്തിലേക്ക് വന്നാൽ പോലും അയാൾക്ക് ശമതമാദികൾ അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതങ്ങനെ സാർവത്രികമാകും, നടക്കുന്ന കാര്യമില്ല. സ്വധർമ്മം എന്ന് പറയുന്നത് കർമ്മങ്ങളെ സംബന്ധിച്ചാണ്. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവെന്നോ? ആത്മാവ് കർമ്മമാണ്. സ്വധർമ്മം എന്ന് വെച്ചാൽ സ്വസ്യ ധർമ്മം. അതിന് സ്വരൂപം എന്ന് അർത്ഥം എടുക്കാൻ പറ്റത്തില്ല. സ്വരൂപമായി കഴിഞ്ഞാൽ പിന്നെ അത് ആത്മാവ് തന്നെയായി. അവിടെ പിന്നെ എന്താ? അവിടെ ധർമ്മവും അധർമ്മവും ഒന്നും. ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത് തന്നെ എന്താണ്? മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നിടത്താണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പരധർമ്മം പ്രാപ്തമാകുമ്പോൾ, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പരധർമ്മം പ്രാപ്തമാകുമ്പോൾ അത് ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വനിഷ്ഠിതം എന്ന് പറയാൻ പാടില്ലേ? അപ്പോ ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്വധർമ്മത്തെ നിശ്ചയിക്കുന്നത് ജാതിക്കനുസരിച്ചാണോ അതോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണോ? ശരി, അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ഒരുവനിൽ അത് പ്രാപ്തമാകുന്നതെങ്കിൽ ധർമ്മം തന്നെയാണ്, സ്വനിഷ്ഠിതമാണ്, അത് പരധർമ്മമാവും. പിന്നെന്താ? അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ലല്ലോ. ഇവിടെ പറയുന്നത് സ്വധർമ്മം എന്ന് പറയുന്നത് സ്വനിഷ്ഠിതമാണെന്നുള്ള കാര്യ തർക്കമുണ്ട്. ഉണ്ടോ? പരധർമ്മം സ്വനിഷ്ഠിതം അങ്ങനെ ആകുമെന്നുള്ളതാ ചോദിക്കുന്നു. ഒരാളിൽ ഗുണത്തിനനുസരിച്ച് അയാൾക്ക് വന്നു ചേരുന്ന കർമ്മം ഏതായാലും അത് സ്വധർമ്മമാണ്, അയാൾക്ക് സ്വനിഷ്ഠിതമാണ്, അത് അയാൾക്ക് പരധർമ്മം ആവുന്നില്ലല്ലോ. അത് ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ, ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. രാവിലത്തെ ഗുണമല്ല വൈകുന്നേരത്തെ ഗുണം. ആ ഗുണത്തിനനുസരിച്ച് വന്നോട്ടെ കർമ്മം. ഗുണത്തിനനുസരിച്ച് ആ കർമ്മയൊക്കെ ചെയ്യാം. അപ്പൊ അത് സ്വനിഷ്ഠിതമാണ്. പരധർമ്മം എങ്ങനെയാവും? വിധി, അതാണ് പറയുന്നത്. അപ്പൊ വിധി അനുസരിച്ചെന്ന് പറയുമ്പോ ശൂദ്രൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് അത് അത് വെൽ അത് ശരിക്കും പൂർണ്ണതയിൽ എത്തിച്ച് ആ ആ വിധിയെ നടപ്പിലാക്കിയ കഥകളില്ലേ? അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ചെയ്തിട്ടല്ലേ പിന്നെ അതൊക്കെ ചെയ്ത് ശരിയാക്കി നടപ്പിലാക്കുന്നു. യോ, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യോ ഹി എം പ്രതി വിധിയേരെ. അതേ അവൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങോട്ട് പോകുന്ന ഒരു കർമ്മം കണ്ടെടുത്ത് പോക്കറ്റിലിട്ട് പോകാൻ പറ്റില്ല. കാരണം അതവന് അർഹമല്ല. അവന് വിധിച്ചത് ചെയ്യാൻ പാടുള്ളൂ. വ്യക്തമായി പറഞ്ഞിരിക്കും. എന്തുകൊണ്ട്? ചോദന ലക്ഷണോ ധർമ്മ. അപ്പൂപ്പം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മാറ്റാൻ ആർക്കും അവകാശമില്ല. വിധിയാണ്. വിധികളിൽ പരസ്പര ഭേദം വരാമല്ലോ. ഉദാഹരണം പറഞ്ഞോ, ഏത് വിധി? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അപവാദ ഉത്സർഗ വിധി, അപവാദ വിധി എന്നും രണ്ടെണ്ണം വരാമല്ലോ. അത് തന്നെ, അത് പറഞ്ഞ് ഏതാണെന്ന് കേട്ടിട്ട് ആ ഊന്ന് പറഞ്ഞാ പോരാ. ഏത് ഉത്സർഗ, ഏത് അപവാദം, എവിടെ? വ്യക്തമായി പറഞ്ഞാ ശരി. അത് നമുക്ക് അവിടെ മതപ്രഭാഷണത്തിൽ പറയാം, ഇവിടെ പറ്റില്ല. ഉത്സർഗഭാവം എന്ന് കേട്ട ആൾക്കാർ പേടിച്ചിട്ട് ശരി സ്വാമി എന്ന് പറയും. ഇവിടെ അത് നടക്കത്തില്ല. മാഹിംസ്യാ സർവാഭൂതാനി എന്നുള്ളൊരു വിധി. വേദത്തിലെ ഹിംസ ചെയ്യാവുന്ന വേറൊരു വിധി. അതുണ്ട്, അത് രണ്ടും ശരിയാണ്. ബ്രാഹ്മണനെ സംബന്ധിച്ചോളം ഒരിക്കലും ഹിംസ പാടില്ല എന്ന് വിധിയില്ലേ? ബ്രാഹ്മണൻ ഒരിക്കലും ഹിംസ പാടില്ല എന്ന് വിധിയില്ലേ? ബ്രാഹ്മണൻ എന്നുള്ളതല്ല, മാഹിംസ്യാ സർവഭൂതാനി പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിധിയാണ്. ആ, ബ്രാഹ്മണനും ക്ഷത്രിയനും എല്ലാവർക്കും പൊതു എന്നുള്ള അലക്കി വിധിയാണ്. അപ്പൊ ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളവും വിദ്യയാണ് ഹിംസ ചെയ്യരുതെന്ന്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഹിംസ എല്ലാവർക്കും യുദ്ധത്തിൽ ഹിംസ ചെയ്യാമെന്ന്. അതെ, അത് ബ്രാഹ്മണനും ചെയ്യാം, യാഗം ചെയ്യുമ്പം കൊല്ലുകയും ചെയ്യാം, കുറെ ക്ഷത്രിയും ചെയ്യാം. അവ രണ്ട് വിധികളായില്ലേ? ആണ്, ഉപവാദ വിധി അനന്ത. അത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതായിട്ട് എന്താ ബന്ധം? അപ്പൊ ഈ ബ്രാഹ്മണന്റെ സ്വഭാവത്തിന് അനുകൂലമാണോ അത്? ഇത് സ്വഭാവത്തിന്റെ കാര്യമാണോ പറയുന്നത്? അതേ വിധിയുടെ കാര്യമാണോ? ഗുണത്തിനനുസരിച്ചാണോ പറയുന്നത്? അതേ വിധിയുടെ കാര്യമാണോ? വിധിക്ക് ജാതിക്കനുസരിച്ചാണോ ഗുണത്തിനനുസരിച്ചാണോ? ഗുണത്തിന് വിരുദ്ധമായ ഒരു വിധി വന്നതിന് ചെയ്യുന്നതാണ്. ഗുണത്തിന് വിരുദ്ധം അവിടെ ഗുണമല്ലല്ലോ നോക്കേണ്ടത്, വിധിച്ചാ ചെയ്യണം. ഗുണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. ഇത് സാമ്പാറല്ല, അവിയൽ വേറെ വയ്ക്കുക, തോരൻ വേറെ വയ്ക്കുക, സാമ്പാറുക. ഇത് പറയുന്നത് ജന്മത്തിനനുസരിച്ചാണ് വിധികൾ. അതല്ല ഞാൻ പറഞ്ഞത് ഉദ്ദേശ്യമായതെന്ത്? അത് മുമ്പേ വേണം അവിടെ. ആര്? ബ്രാഹ്മണൻ. അവന് വിധിച്ചിരിക്കുന്നു, അവനത് ചെയ്യാൻ കടപ്പെട്ടവനാണ്. കൊല്ലരുതെന്ന് പറഞ്ഞാൽ കൊല്ലരുത്, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം. വിധിച്ചാൽ ചെയ്തേ പറ്റും. മാഹിംസ സർവഭൂതനും പ്രാണികളെയും കൊല്ലരുത് സ്വീകരിച്ചു. പക്ഷേ അധ്വരേ യാഗത്തിൽ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം. അത് ഗുണം നോക്കിയിട്ടല്ല അവനെയോ, അവന് വിധിച്ചതുകൊണ്ട്. ഇനി എന്താ പ്രശ്നം? ശരി, ഗുണത്തിലേക്കാണോ അതെ വിധിക്കനുസരിച്ചാണോ? അപ്പൊ വിധി വിട്ടു, വിധി വിട്ടോ? ആ ശരി, എല്ലാ പോയി. അപ്പൊ ഏതപ്പോ ഗുണത്തിനനുസരിച്ചാണോ വിധിക്കനുസരിച്ചാണോ? ശരി, ഗുണത്തിലേക്ക് വരാം. വിധി വിട്ടു, സത്വഗുണമുള്ള ഒരു വ്യക്തി അയാള് ധർമ്മം അനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പൊ അയാളുടെ തന്നെ പിതാവ് അയാളോടൊരു കാര്യം ചെയ്യാൻ പറയുന്നു. അപ്പൊ സത്വഗുണത്തിന് അനുസരിച്ച് അയാൾ പിതാവിനെ അനുസരിക്കുന്നു, അത് പക്ഷെ അധർമ്മമാകുന്നു. അപ്പൊ അല്ല, അതിപ്പോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവോ ഗുരുവോ, പിതാവിനെ വിടുക, ഗുരുവിനെ വിടുക. അല്ലേ, ഇപ്പൊ ഗുരു ശിഷ്യനോട് പറയുന്നു. അപ്പൊ അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്ന ആള് അയാളുടെ ഗുണത്തെ പരിഗണിച്ചിട്ടായിരിക്കും പറയുന്നത്. അവന്റെ ഗുണത്തെ കണക്കിലാക്കിയിട്ട് ഉപദേശിക്കുന്നു, നീ എന്നാ ചെയ്യണം, നിന്റെ ഗുണത്തിന് ചേരുന്ന ഇതാണോ എന്ന് ഉപദേശിക്കുന്നു. അതെങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂഢനാണ്, അവന്റെ ഗുണം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല, അത് അവന് തിരിച്ചറിയുന്നില്ല. അത്രയും അങ്ങനെ മൂഢനായതുകൊണ്ട് അവന്റെ ഗുണത്തെ കണക്കിലാണ്, അവരുടെ ഗുണത്തിനനുസരിച്ചാണ് പറയുന്നത്. ശരി, നീ എന്നത് ചെയ്യുക. അതങ്ങനെ വരുന്നത് അവന് സ്വയം ഗുണത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ്, ഗുണത്തിനനുസരിച്ച്. അപ്പോൾ അവൻ വിചാരിക്കും ഞാൻ വലിയ സാത്വികനാണ്, സ്വയം ഇരിക്കുകയാണ്, ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മിഥ്യാധാരണ ഇരിക്കുകയാണ്. അപ്പോൾ അവനോട് പറയുന്നു ഇത് നിനക്ക് പറ്റുകയല്ല. അത് സാധാരണ പറയാറില്ലേ, അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് MBBSന് പോകണമെന്നുള്ളതാണ്. പക്ഷേ അവന് ശരിക്കും പഠിച്ചിട്ട് ഒരാൾ പറഞ്ഞ് നിനക്ക് MBBS പറ്റത്തില്ല, എഞ്ചിനീയറിംഗാണ് പറ്റിയതെന്ന് പറയും പോലെയുള്ളൂ. അത് അവന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു. അവിടെയും പരിഗണിക്കുന്ന എങ്ങനെ? അവന്റെ ഗുണമനുസരിച്ച് അല്ല, വിധിക്കയല്ല. നീ എന്തോ ആയിക്കൊള്ളട്ടെ, നീ എന്ത് ചെയ്യണം, MBBS തന്നെ പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് വിധിയായി. മറ്റു ഗുണത്തിനനുസരിച്ചുള്ള നിർദ്ദേശം, ഗുണകർമ്മങ്ങളനുസരിച്ചെന്ന് പറയുമ്പോ ഇതാണ്. എങ്ങനെ അല്ല, ഗുണത്തിന് വിരുദ്ധമായി ഉപദേശിക്കുന്നെങ്കിൽ ഉപദേശിക്കുന്നതാണ് ബോധമില്ലെന്ന് നടത്തും. ഭഗവാൻ കൃഷ്ണ യുധിഷ്ഠിരനോട് നുണ പറയാൻ പറഞ്ഞു. അല്ല, അത് ഇതിപ്പോ എവിടേക്ക് പോയി? ഭഗവാൻ ഇപ്പൊ എവിടേക്കാ പോയത്? നമ്മൾ ചർച്ച ചെയ്യുന്നത് യുധിഷ്ഠിരന്റെ ഒരു ഹിതകാംക്ഷിയായ ഭഗവാനാണ്, ശാസ്ത്രീയമായ വിധിയല്ല. എന്താ ഇപ്പോ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഗുരു അല്ലേ ശിഷ്യനോട് പറയുന്നു, അത് ഗുരു ശിഷ്യന്റെ ഗുണത്തെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ അപ്പോ ഗുരുവിനറിയാം ഇവന്റെ ഗുണം ഇന്നതാണ്, ഇവന് പറ്റിയ ഇതാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശിഷ്യന് ആ ഗുരുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അവൻ ഗുരു പറയുന്നതനുസരിച്ച് ചെയ്യുക എന്നുള്ളതല്ല അവിടെ പിന്നെ രണ്ടാമതൊന്നുമില്ല. അവിടെ അവന് പിന്നെ ചോദിക്കാനില്ല. അല്ലേ, അത് എന്താണ്, ഗുരുവിനും ശിഷ്യനും ഉള്ള പരസ്പര വിശ്വാസത്തിന്റെ ഒരു ഘടകം കൂടെയാണ്. കാരണം ഒരു ശിഷ്യനോട് പറയുന്നു നീ ഇന്നത് ചെയ്യണം, അപ്പോൾ ഗുരുവിനൊരു ശിഷ്യന് വിശ്വാസമുണ്ട്, ഞാൻ പറഞ്ഞ ഇവൻ കേൾക്കും. പിന്നെ ശിഷ്യന് ഗുരുവിലും വിശ്വാസമുണ്ട്. എന്താണ് എന്റെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഗുരു പറയുന്നത്, അപ്പോൾ ഗുരു പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. കാരണം അവനത്രയ്ക്കുള്ള പക്വതയും ബോധമൊന്നുമില്ല. അപ്പം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് ഗുരു ഏത് ശിഷ്യന് എന്ത് ഉപദേശിച്ചാലും ശരി, അത് അവൻ്റെ ഗുണത്തിന് അനുസരിച്ച് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത് എന്ന് തന്നെ സ്വീകരിക്കാം. അതിനെന്താ കുഴപ്പം? ഏത് അല്ല, അതെങ്ങനെ പറ്റും? കാരണം അവന്റെ ഗുണം മനസ്സിലാക്കിയിട്ടല്ലേ ഉപദേശിച്ചത്. അതങ്ങനെ പരധർമ്മോ? ആർക്കും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്വാമി ഗുരുവിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ പറയാത്ത ഞാൻ പറഞ്ഞെന്ന് എന്തിനാ പറയുന്നത്? ഗുണങ്ങൾക്കനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ അറിയാത്തവന് വേണ്ടിയിട്ടാണല്ലോ ഗുരു ഉപദേശിക്കുന്നത്. ആദ്യമേ പറഞ്ഞല്ലേ. അല്ലെങ്കിൽ അവന് മിഥ്യാബോധമുണ്ട്, ഭ്രമമുണ്ട്, ഞാൻ ഇതിനാണ് യോഗ്യനെന്ന്. അത് ഗുരു ശിഷ്യം പോട്ടെ. ഇപ്പോൾ സാധാരണ ആൾക്കാർ കരിയർ ഗൈഡൻസിന് പോകുമല്ലോ അല്ലേ, അവിടെ എന്താ ചെയ്യുന്നത്? അവന് സ്വയം മനസ്സിലാക്കില്ല ഞാൻ എന്തിനാ പോകേണ്ടതെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കണം നിനക്കിതാ പറ്റിയത്. ലോകത്ത് സാധാരണ നടക്കുന്ന കാര്യമല്ലേ, അതെന്താ കുഴപ്പം? അവിടേക്ക് അവൻ്റെ ഗുണമനുസരിച്ച് തന്നെയാണ് അവൻ എന്നെ ചെയ്യണമെന്ന് പറയുന്നു. അത് എന്തെന്ന് വെച്ചാൽ പറയുന്ന ആളുടെ സാമർഥ്യമാണ്. ഇന്നിപ്പോൾ രാവിലെ എന്നോട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരാളൊന്നും ഈ കാര്യം ചോദിച്ചോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തത് സച്ചിൻ ടെണ്ടുക്കറുടെ ഉദാഹരണമാണ്. അത് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ടെണ്ടുക്കറിന് താല്പര്യം എന്തിലായിരുന്നു? സ്പിൻ ബൗളിങ്ങിലായിരുന്നു. പക്ഷെ പറഞ്ഞു കൊടുത്ത് നിനക്ക് പറ്റിയ ഇതല്ല, പിന്നെ എന്താണ്? ബാറ്റിങ്ങാണ്. അതുകൊണ്ടാണ് അതിൽ ലോകത്തിൽ നമ്പർ ഉണ്ടായത്. ഇത് മനസ്സിലാക്കുന്ന ഒരാളുടെ കഴിവാണ്. അങ്ങനെ മനസ്സിലാക്കുന്നവരെയാണ് ഗുരു എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ ഇത്? ഉണ്ടോ? ഇനിയെന്താ സച്ചിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇനി ആരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും? ലോകത്തിങ്ങനെ നടക്കുന്നത്. ഈ ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്നും ഉണ്ട് മനുഷ്യരിൽ. അതനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന എന്നത് ചെയ്യുക. ലോകരങ്ങനെ ചെയ്യുന്നു. അത് പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ കഴിവാണ്. ആധ്യാത്മികമായ സന്ദർഭങ്ങളിലാണെങ്കിൽ ഒരു ഗുരുവിൻ്റെ കഴിവാണ് അല്ലെങ്കിൽ മഹത്വമാണ് ആ ശിഷ്യന് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അവന് വേണ്ട നിർദ്ദേശം കൊടുക്കുക. അവൻ അതനുസരിക്കുന്നു. എന്തായാലും അവന് ഗുരുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ അത് ചെയ്യും, അവന് ഗുണമുണ്ടാകും. ഗുരുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവൻ പൊടിയും തട്ടിപ്പോകും. ഇതാണ് സംഭവിക്കുന്നു. അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അവിടെ ഇല്ല. വിധി അനുസരിച്ചാണെങ്കിലും ശരി, സ്വധർമ്മത്തെ നിർണയിക്കുന്നതിന് ഒരു പ്രയാസമില്ല. വിധിച്ചിരിക്കുന്നവൻ ചെയ്യുക. ഞാൻ ഇന്ന ജാതി പറഞ്ഞവനാണ്, എനിക്ക് വിധിച്ച് ഞാൻ ചെയ്യുക, പ്രശ്നം തീർന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാലും പ്രശ്നം തീർന്നു. അപ്പോൾ അതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ അഭിപ്രായമല്ല, എന്താണോ പരധർമ്മ സ്വനിഷ്ഠിതമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വിമർശിക്കുന്നവർ പറയുന്നത് ജന്മത്തിനനുസരിച്ച് ധർമ്മത്തെ സ്വീകരിക്കുന്നിടത്ത് മാത്രമേ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയൂ എന്നാണ്. ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ ശൂദ്രൻ ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ അധ്യയനം അധ്യാപനം വേജനം യാചനം സ്ത്രീയോ ശൂദ്രനോ അത് ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട്. അത് നിനക്ക് ശരിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വന്നാലും നീ വന്ന് പെട്ടിരിക്കുന്ന ജാതി ശൂദ്രജാതിയാണ്. അതുകൊണ്ട് നിനക്ക് അതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും നീ ചെയ്യരുത്. പരധർമ്മമാണ് ഭയാവഹം എന്ന് ഇത് വ്യാഖ്യാനിക്കുന്നത് ജന്മത്തിനനുസരിച്ചുള്ള ജാതി സ്വീകരിച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞ് ഗീതയുടെ മേലിൽ ആൾക്കാർ ആക്ഷേപം പറയുന്നു. ഇതിന് നിങ്ങൾ ചിന്തിച്ചെന്ത് സമാനം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതോ ഇത് ശരിയെന്നെയോ? രണ്ടും പറയാം. നിങ്ങളുടെ വക്കീൽ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് ശരിയല്ല എന്ന് പറയുന്നതിൽ നിന്നല്ല ഇത് ശരിയെന്നങ്ങ് പറയുന്നതാണ്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ആരോപണം ശരിയല്ല, ഗീതയുടെ താല്പര്യം അതല്ല എന്നും പറയാം. എന്ത് ചിന്തിച്ച് കണ്ടെത്തുന്നതാണ്? ചിന്തിച്ച് നിങ്ങൾ കണ്ടെത്തുന്നത് സമർത്ഥിക്കുകയും വേണം. ഭക്തന്മാരുടെ മുമ്പിലല്ല, എന്റെ മുമ്പിൽ അത് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് സമർത്ഥിക്കുകയും വേണം. അർജുനൻ ഒരു വർഷം പരധർമ്മം സ്വയം സ്വീകരിച്ച് അനുഷ്ഠിച്ചില്ലേ ബൃഹന്നളയായിട്ട്? അല്ല, അതൊക്കെ നമ്മളവിടെ ചിന്തിക്കേണ്ടത് പരധർമ്മമാണോ സ്വധർമ്മമാണോ എന്ന് ആദ്യം ചിന്തിക്കണ്ടേ. പരധർമ്മമാണ്, അർജുനൻ വീരനായ ക്ഷത്രിയനാണ്, നപുംസകത്തിന്റെ ധർമ്മം സ്വീകരിക്കുന്ന പരധർമ്മമല്ലേ? ശരി, എന്തായാലും വന്നു പരധർമ്മം സ്വീകരിക്കേണ്ടി വന്നു അർജുനൻ. ശരി, അർജുനൻ അപ്പോ അത് അവിടെ നമ്മള് അർജുനൻ സ്വീകരിച്ചത് പരധർമ്മമാണോ സ്വധർമ്മമാണോ എന്ന് അതാണല്ലോ ഇവിടുത്തെ ചർച്ച എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അത് അർജുനൻ ചെയ്തത് സ്വന്തം ജാതിക്കനുസരിച്ചാണോ അത് പരധർമ്മമാകുന്നത്, സ്വന്തം ഗുണത്തിനനുസരിച്ചാണോ അല്ല സ്വധർമ്മമാകുന്നത്, അതെ ഗുണത്തിനനുസരിച്ചാണോ, അവിടെ അത് തീരുമാനിച്ചിട്ട് വേണം പിന്നെ അത് പരധർമ്മമോ സ്വധർമ്മമോ എന്ന് പറയാൻ. ഏതായാലും ശരി, ഏത് കഥയിലേക്ക് പോയാലും ശരി, നമ്മൾ സ്വധർമ്മം എന്ന് പറയുമ്പോൾ ജാതിക്കനുസരിച്ചോ ഗുണത്തിനനുസരിച്ചോ? ഗുണത്തിനനുസരിച്ച്. ശരി, അപ്പൊ പുരുഷനെ സംബന്ധിച്ച് അർജുനൻ അപ്പോ അത് പരധർമ്മമാണ് അർജുനന്റെ. അതുകൊണ്ട് എന്താ പ്രശ്നം? ശരി, അതുകൊണ്ടെന്താ? അപ്പൊ അങ്ങനെയുള്ള മാർഗത്തിലേക്ക് ഇനി പോകരുത്. അല്ല, അതാണ് ദോഷം പറയുന്നു. അതാണ് ഗീത ജന്മത്തിനനുസരിച്ചെന്ന് പറയുന്നവർ പറയുന്നത് ദോഷം ഇതാണ്. അപ്പൊ നമ്മൾ അത് തന്നെ അംഗീകരിക്കുന്നു. അല്ല, ഇവിടെ ജന്മത്തിനനുസരിച്ച് ജാതിയല്ലല്ലോ. ജാതിയല്ലല്ലോ ജന്മം. എങ്ങനെ? ഇവിടെ ജാതിയെ കുറിച്ചല്ലല്ലോ പറയുന്നത്. പുരുഷത്വവും സ്ത്രീത്വവും എന്നൊക്കെ പറഞ്ഞ ജന്മത്തിനനുസരിച്ചാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതിനെ ഇവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ? ജാതിയല്ലല്ലോ ഇവിടെ. ഒരു നൃത്താചാര്യനായത് ക്ഷത്രിയ അല്ല, ഗുണത്തിനനുസരിച്ചാണോ? അർജുനന്റെ ഗുണം ക്ഷത്രിയ ഗുണമല്ല, ഒരു നപുംസകമായിട്ട് അല്ലല്ല. അത് അർജുനന്റെ ആചാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്വധർമ്മമോ പരധർമ്മമോ എന്ന് തീരുമാനിക്കുന്ന അർജുനന്റെ ഗുണത്തിനനുസരിച്ചാണോ അതോ ജന്മത്തിനനുസരിച്ചോ? ശരി, ഗുണത്തിനനുസരിച്ച് അർജുനന്റെ ഗുണമനുസരിച്ച് ചെയ്യേണ്ടതല്ല ചെയ്തത്. ഗുണത്തിന് ചേരാത്ത ഒന്ന് ചെയ്ത് അർജുന. അതുകൊണ്ടെന്താ? അത് സുനിശ്ചിതമായിരുന്നു. അതെ, അർജുനൻ അത് ഗുണത്തിന് ചേരാത്ത ഒരു കർമ്മം അർജുനൻ നല്ലവണ്ണം അനുഷ്ഠിച്ചു. അതുകൊണ്ട് ആ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെയുള്ള ഒരു പരധർമ്മം സുനിശ്ചിതമായി ചെയ്യാൻ ഇനി തീരുമാനിക്കരുത്. കാരണം തുടക്കത്തിലെ ക്ലൈബ്യം മാസ്മകമാണല്ലോ തുടങ്ങുന്നത്. എങ്ങനെ? ക്ലൈബ്യം മാസ്മകമഹ പാർത്ഥ എന്നാണല്ലോ തുടങ്ങുന്നത്. അതെ അതെ, അത് ഇത് തന്നെ വീണ്ടും ഇനി സ്വീകരിക്കരുതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ശരിയാണെന്നാണോ പറയുന്നത്? ഗുണമനുസരിച്ച് നിനക്ക് ഇനി ഒരു ക്ലീബനാവാൻ ഒരിക്കലും നീ ജാഗ്രത സെലക്ട് ചെയ്ത് ഓപ്റ്റ് ചെയ്യരുത്, നീ സ്വീകരിക്കരുത്. അത് ഭയാവഹമാണ്. അപ്പോ അത് ഗുണത്തിനനുസരിച്ചുള്ള അല്ലല്ലോ ചെയ്തതാണോ? അർജുന്റെ ഗുണം രജോ ഗുണമാണല്ലോ, ക്ഷത്രിയന്റെ ഗുണമാണല്ലോ. അത് തന്നെ ഒരു അർജുനൻ അവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് തന്റെ ഗുണത്തിന് ചേരാത്തതാണ്. ഗുണത്തിന് ചേരാത്തത് അത് ഭംഗിയായിട്ട് ചെയ്തു. ശരി, അപ്പോ ജന്മത്തിന് ചേരുന്നതുമല്ല. ജന്മത്തിന് ചേരുന്നത് ഒരിക്കലും അല്ല. ജന്മത്തിന് ചേരുന്നതുമല്ല, ഗുണത്തിന് ചേരുന്നതുമല്ല. ജന്മത്തിന് ചേരുന്നത് ജാതിയായിട്ട് അവിടെ ബന്ധിപ്പിക്കരുത്. അല്ല, അർജുൻ ക്ഷത്രിയനല്ലേ? അതെ, പക്ഷെ എന്നാലൊരു വെറുതെ പൊതുവേ എടുത്താലും പോലും ജന്മത്തിന് ചേരുന്ന അല്ല. ക്ഷത്രിയന് ചേരുന്നതാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഗുണത്തിന് ചേരുന്നതുമല്ല അല്ലേ, രണ്ടുമല്ല. അപ്പൊ ഇവിടെ ഗുണ ധർമ്മത്തെ സ്വീകരിക്കുന്നത് ഒന്നുകിൽ ജന്മത്തിനനുസരിച്ച് ഒരു പക്ഷം, മറ്റൊന്ന് ഗുണത്തിനനുസരിച്ച്. ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത് ജന്മത്തിനനുസരിച്ചതുമല്ല, ഗുണത്തിനനുസരിച്ചതുമല്ല. അങ്ങനെയാണെങ്കിലും പരധർമ്മം ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിലും പരധർമ്മം ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു എന്ന് പറയേണ്ടി വരും. അവിടെ പരധർമ്മം എന്ന് പറയുന്ന അതിന്റെ അവിടെ പരധർമ്മം ഒന്ന് ഗുണത്തിനനുസരിച്ചാണോ? ഗുണത്തിനനുസരിച്ച് അത് പരധർമ്മമാണല്ലോ. നൃത്താധ്യാപകനായി ഒരു പെൺകുട്ടികളെയൊക്കെ നൃത്തം പഠിപ്പിച്ചു അവിടെ ഇരുന്ന് സ്ത്രീയുടെ ധർമ്മം അനുഷ്ഠിച്ചു. സ്ത്രീയുടെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ നപുംസകമായിട്ടാണ് വസിക്കുന്നത്. നപുംസകമായിട്ടാണല്ലോ വസിക്കുന്നത്. എവിടെ? വിദാര രാജധാനിയിൽ. സ്ത്രീയായിട്ടല്ലേ? അല്ല, നപുംസകമായിട്ട്. ശരി, ആ പിന്നെ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോ ഈ പറയുന്നത് ആരുടെ ധർമ്മം? അപ്പോ ഏത് ഗുണത്തിന്റെ ധർമ്മം? അതിപ്പോ നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് ഏത് ഗുണത്തിന്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ നൃത്താധ്യാപകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൂദ്രന്റെ ധർമ്മമാകാനാണ് സാധ്യത. ശരി, അതുകൊണ്ട് ശരി, അത് അന്വേഷിച്ചു. അപ്പൊ എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് പരധർമ്മം ഗുണമനുസരിച്ച് പരധർമ്മം ഗുണമനുസരിച്ചാണോ ജാതി അനുസരിച്ച്? ഗുണമനുസരിച്ച്. ഗുണമനുസരിച്ച് പരധർമ്മം വരും. കാരണം ഗുണം ക്ഷത്രിയ ഗുണമല്ലേ? അത് തന്നെ, ഗുണമനുസരിച്ച് പരധർമ്മം വരുമെന്നാ ചോദിക്കുന്നു. അത് അർജുനന് സ്വധർമ്മമാകുമെന്നുള്ളതാണ്. അതേ പരധർമ്മമാണ് ആ ചെയ്ത്. അത് നിർബന്ധിതനായതുകൊണ്ട് ചെയ്തതാണല്ലോ. നിർബന്ധിതനായതുകൊണ്ട് ചെയ്തതാണല്ലോ. അത് തന്നെ, അത് ഗുണമനുസരിച്ചാണോ പരധർമ്മമാകുന്നു? അപ്പോ അത് മനസ്സിലായി. ഗുണമനുസരിച്ച് അത് പരധർമ്മമാണ്. അത് നല്ല ഗുണം അനുഷ്ഠിച്ചു. അപ്പോ എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ താല്പര്യം, ഒരാൾക്ക് എന്താണ് ഗുണമനുസരിച്ച് തനിക്ക് ചേരാൻ വയ്യാത്ത കർമ്മവും, അതായത് പരധർമ്മവും നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും. ഒരു കഥയിൽ നിന്ന് നമ്മളൊരു ഉദാഹരണം കൊടുക്കും. സാറിന്റെ ജീവിതത്തിലും എടുക്കാം. കഥ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ, സാറിന് മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്ക് ചേരാൻ വയ്യാത്തൊരു, എന്നുവെച്ചാൽ നമ്മുടെ ഗുണത്തിന് യോജിക്കാത്ത ഒരു കർമ്മം, സാറിന് മനുഷ്യൻ ഗുണവുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു കർമ്മം, അത് നല്ല ഗുണം അനുഷ്ഠിക്കാൻ പറ്റും, സ്വനിഷ്ഠിതമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ സാറിന് ലോകത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൊടുത്ത, നമ്മുടെ ഗുണത്തിൽ നിന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പുരാണം പറഞ്ഞാൽ പോരല്ലോ. എന്റെ സ്വഭാവത്തിന് യോജിക്കാത്ത ഒരു കർമ്മം, ഞാൻ നല്ല ഗുണം അനുഷ്ഠിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കഥ എങ്ങനെയുണ്ട്, അത് ആയിക്കോട്ടെ. എന്തു പറയും? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം, മമ്മൂട്ടി, മോഹൻലാല് ഇവരെല്ലാം എന്തേ ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നു, എല്ലാം പിത്തക്കാടികളാണ്, ഒന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതേ വീരശൂര പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നു, പക്ഷെ അവർക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. എന്നേ എന്നൊരു ഭയങ്കരമായിട്ട് കാണിക്കും. അപ്പോൾ തൻ്റെ ഗുണത്തിന് ചേരാത്തത് ഭംഗിയായി അനുഷ്ഠിക്കുന്നു എന്ന് പറയാൻ പറ്റും? അവിടെ ഫൈറ്റിംഗ് കണ്ടിട്ട് അപ്പോ അർജുനൻ അഭിനയിച്ചല്ലേ? അർജുനൻ അഭിനയിച്ചല്ല, കാരണം അർജുനന് ഒരു വർഷം കഴിയുമ്പോൾ അർജുനൻ പുരുഷത്വം വീണ്ടെടുത്തിട്ട് കൗരവന്മാരായിട്ട് യുദ്ധം ചെയ്യാം. ഓ, അപ്പൊ സ്ത്രീത്വം ആയിരുന്നു, അപ്പൊ ഗുണം മാറി. ഗുണം മാറിയില്ല. അഭിനയം എങ്ങനെ ഒരു വർഷത്തേക്ക് ഗ്യാരണ്ടി കിട്ടിയത്? ഒന്നുകൂടെ ആലോചിച്ച് നോക്കണം. അത് അല്ല, ക്ഷത്രിയന്റെ ഗുണമുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു വർഷം എന്താ സംഭവിച്ചത്? അതിനെ അഭിഭവം സംഭവിച്ചു. എന്ന് വെച്ചാൽ ഏത് ഗുണമായിരുന്നു അത് അഭിഭവിച്ചാൽ? അത് അവിടെ ഉണ്ട്. അല്ല, എല്ലാ ഗുണങ്ങളും അങ്ങനെയാ? അതല്ല, ആലോചിച്ച് പറയുക. ആ സമയത്ത് ക്ഷത്രിയത്വം അഭിഭവിച്ചിട്ട് ഏത് ഗുണം വരുന്നുണ്ടായിരുന്നു? സ്ത്രീ ഗുണം. അതനുസരിച്ചല്ലേ പ്രവർത്തിച്ചത് അല്ലേ? അപ്പൊ പിന്നെ എന്താ കുഴപ്പം? പരധർമ്മ സ്വനിഷ്ഠിതമായത് എങ്ങനെ? വീണ്ടും എന്തെങ്കിലും പറയരുത്, ഈ പറഞ്ഞത് തന്നെ പറയണോ? അതല്ല, ഗുണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗുണം ഉയർന്നാൽ മറ്റെല്ലാം താഴും. ഈ ഒരു വർഷത്തേക്ക് ക്ഷത്രിയത്വം പോയിട്ട് സ്ത്രീത്വം വന്നു, അതിനനുസരിച്ചുള്ള ഒരു പണിയും ചെയ്തു. ഇപ്പൊ എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് ഒന്നാണോ? വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങ് സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഒന്നെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ അതാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും. അത് അഭിനയമായിരുന്നു അല്ലാന്നും പറഞ്ഞു. അതെ, അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? എന്തോ ശാപം അല്ലേ പണ്ട് അവിടുന്ന് കിട്ടിയത്? ഒരു വർഷത്തേക്ക് നീ സ്ത്രീയായി പോട്ടെ എന്ന് പറഞ്ഞു. ഞാനായാലും ആയിപ്പോകും. ഒന്നുകൂടി അതൊഴിക്കുക.